ഗുരുപദം വരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 25 കഴിഞ്ഞ ശ്ലോകം വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഈ വരുന്ന ശ്ലോകങ്ങളെല്ലാം. ഇവിടെയും ബ്രഹ്മ നിർവാണത്തെക്കുറിച്ച് ആണ് ഭഗവാൻ പറയുന്നത്. ലഭന്തേ ബ്രഹ്മ നിർവാണം യശയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതാ യതാത്മാനാ സർവഭൂതഹിതേ രതാഃ. ഭാഷ്യം കിഞ്ച ലഭന്തേ ബ്രഹ്മനിർവാണം മോക്ഷം ശേഹ സമ്യക് ദർശന സന്യാസന ക്ഷീണകൽമഷാഃ ക്ഷീണപാപാദിദോഷാഃ ക്ഷീണകൽമഷന്മാരായ ഋഷിമാർ കൽമഷം എന്നുള്ളത് കൊണ്ട് സാധാരണ പാപം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഋഷിയെ സംബന്ധിച്ച് ബ്രഹ്മ നിർവാണത്തെ പ്രാപിക്കുന്നവനെ സംബന്ധിച്ച് പാപം മാത്രം ഒടുങ്ങിയ പോരാ, പുണ്യവും ഒടുങ്ങണം. പാപപുണ്യങ്ങളെല്ലാം ഒടുങ്ങിയവർ ക്ഷീണകൽമഷന്മാർ. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിർധൂത കൽമഷ, കൽമഷങ്ങളെല്ലാം നിർധൂതമാകണം എന്ന് പറയും. ഒന്നും ശേഷിക്കാതെ പൂർണ്ണമായി അവസാനിച്ചവർ. തത്വജ്ഞാനി മോക്ഷത്തെ പ്രാപിക്കുന്നവന് പാപത്തോടുങ്ങുന്നു എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നും, അത്രയും വലിയ പാപമുള്ളവനാണോ തത്വജ്ഞാനത്തെ പ്രാപിക്കുന്നു, പാപിക്കാണോ തത്വജ്ഞാനം. കാരണം തത്വജ്ഞാനിയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും, അല്ലെങ്കിൽ നിർവാണത്തെ പ്രാപിക്കുന്നവരെ കുറിച്ചെല്ലാം പറയും. അവരുടെ പാപം ഉറങ്ങുന്നു. അപ്പൊ അത്രയും പാപമുള്ളവർ ആണോ തത്വജ്ഞാനികളാകുന്നത്, അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നത്? അങ്ങനെ പാപമുണ്ട് എന്ന് അംഗീകരിച്ചാൽ ആ പാപം തത്വജ്ഞാനത്തിന് മോക്ഷപ്രാപ്തി തടസ്സമാകത്തില്ല. പാപം അല്ലെങ്കിൽ കൽമഷം തത്വജ്ഞാനത്തിന് തടസ്സമല്ല എങ്കിൽ പിന്നെ എന്താണ് ഒരാൾക്ക് മോക്ഷത്തിന് തടസ്സമായി? ഒന്നാമതായി ഇവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, പാപം ജ്ഞാനിയിലായാലും നശിക്കേണ്ടതായി ഉണ്ട് എന്നാണ്. അങ്ങനെയുള്ള പാപം തത്വജ്ഞാനത്തിന് തടസ്സമാകുന്നില്ല എന്നേ ഉള്ളൂ. മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. സഞ്ചിതമായിരിക്കുന്ന പാപം, അത് അനന്ത ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന പാപം, പാപവും പുണ്യവും ചേരുന്നത്, ആ സഞ്ചിതമായ സംസ്കാരം തത്വജ്ഞാനത്തിന് തടസ്സമല്ല, മോക്ഷത്തിനും തടസ്സമല്ല. തത്വജ്ഞാനത്തിനും മോക്ഷത്തിനും തടസ്സമല്ല എന്ന് പറയുമ്പോൾ മോക്ഷാർത്ഥം അനുഷ്ഠിക്കുന്ന സാധനകൾ, ആ പുണ്യപാപങ്ങൾ വിഘ്നമാകത്തില്ല. അങ്ങനെയാണ് അത് മോക്ഷത്തിന് തടസ്സമല്ലാതെ വരുന്നത്. അത് അനേക ജന്മങ്ങൾക്ക് കാരണമായ പുണ്യപാപങ്ങൾ ഒരുവനിൽ, ഒരുവന്റെ അന്ധകരണത്തിൽ നിലനിന്നാലും അതൊന്നും മോക്ഷസാധനയ്ക്ക് തടസ്സം നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ് അത് തടസ്സം നിൽക്കാത്തത്? പാപം നിലനിൽക്കുക, അത് തടസ്സമാകാതിരിക്കുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം അതിന് രണ്ടവസ്ഥ. ഒന്ന്, ലീനമായിരിക്കുന്ന അവസ്ഥ, പ്രസുപ്ത തനുമാനസ് എന്ന് പറയും. പ്രസുപ്ത തനുമാനസനായിരിക്കുന്നു തത്വജ്ഞൻ, അല്ലെങ്കിൽ സാധകൻ. മനസ്സ് അത് പ്രസുപ്തമായി സൂക്ഷ്മമായിരിക്കുന്നു. അതുകൊണ്ടാണ് വേറെ ചിലടത്ത് പറയും, എന്താണ് ഈ തത്വജ്ഞാനത്തിന്റെ ഫലം? പറയുന്നു, ബ്രഹ്മഹത്യാപാപം കൂടി ഇല്ലാതാകുന്നു. അപ്പോ ചിലർ ചിന്തിക്കും, അങ്ങനെ ബ്രഹ്മഹത്യാപാപം കൂടി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മഹത്യാപാപമുള്ളവനും തത്വജ്ഞാനിയാകുന്നു, അത്രയും വലിയ പാപമുള്ളവൻ. എത്ര വലിയ പാപമായാലും പുണ്യമായാലും അത് പ്രസുപ്തമായി തനുവായി മനസ്സിലിരിക്കുകയാണെങ്കിൽ, സൂക്ഷ്മമായി, അത് ജാഗ്രത മനസ്സിനെ വിക്ഷിപ്തമാക്കാതെ ഫലം കൊടുക്കാൻ ഉദ്യമിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം അത് തടസ്സമുണ്ട്. അതുകൊണ്ട് തത്വജ്ഞാനിക്ക് സഞ്ചിതമായ പാപങ്ങൾ, അല്ലെങ്കിൽ സാധകന് നിലനിന്നാലും അത് തടസ്സമുണ്ട്. അതുകൊണ്ടാണ് തത്വജ്ഞാനം കൊണ്ട് ഈ പാപങ്ങൾ നശിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ തടസ്സമായി വരുന്നത് ഏതാണ്? പ്രാരബ്ധരൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയവ തടസ്സമായി വരും. കൊണ്ടുവന്നു കഴിഞ്ഞ്, ജാഗ്രത ആയി കഴിഞ്ഞു, ഫലം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു, സഞ്ചിതമായ പാപങ്ങൾ അതിന്റെ വിഭാഗമനുസരിച്ച്, അതിന്റെ വിഭാഗമെന്ന് പറയുന്നു, ജന്മം, ഭോഗം, അനുഭവം, ഇതിന് കാരണമായിരിക്കുന്ന ഒരു നിയമമുണ്ട്, അതിനാണ് വിഭാഗമെന്ന് പറയുന്നത്. യോഗസൂത്രത്തിനും മറ്റോ ചർച്ച ചെയ്യുന്നു. ആ വിഭാഗമനുസരിച്ച് പുണ്യഭാവങ്ങൾ ഫലം കൊടുക്കാൻ ആരംഭിക്കുന്നതാണ് പ്രാരബ്ധ ജന്മം ജീവിതം എന്ന് പറയുന്നത്. അവിടെ ഫലം കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇവ മാത്രമാണ് തത്വജ്ഞാനത്തിനും സാധനയ്ക്കും തടസ്സമായി നിൽക്കുന്നത്. സാധന അല്ലെങ്കിൽ തത്വജ്ഞാനം ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പ്രാരബ്ധരൂപത്തിലുള്ള പുണ്യഭാവങ്ങൾ ദുർബലമാണ്. അവ ഇതിന് വിഘ്നത്തെ ഉണ്ടാക്കുന്നതിന് സമർത്ഥങ്ങളല്ല. സാധനയ്ക്ക് വിഘ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, പ്രാരബ്ധ രൂപത്തിലുള്ള പാപം പ്രബലമാണ്. അത് കൂടുതൽ പ്രബലമായി കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഇനി ചർച്ച ചെയ്യും. യോഗഭ്രഷ്ടൻ, യോഗഭ്രഷ്ടന്മാരായിത്തീരും. മാർഗത്തിൽ നിന്നും അത് പൂർത്തിയാക്കാൻ കഴിയാതെ ഭ്രംശിച്ചു പോകും. അതെന്തുകൊണ്ട്? പാപത്തിന്റെ ആധിക്യം കൊണ്ടാണ്. മുഖ്യമായി ജീവന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് ഈ പ്രാരബ്ധ രൂപത്തിലുള്ള പുണ്യപാപങ്ങളാണ്. അവിടെയും ചിന്തിക്കുന്നവർക്ക് സംശയം വരാം, അനന്ത ജന്മങ്ങളുടെ പാപം ഉള്ളിൽ ഒതുക്കി വച്ച് സഞ്ചിത രൂപത്തിൽ വച്ചിട്ട് അതിൽ നിന്നും ഒരു പ്രാരബ്ധ ജന്മമുണ്ടായി, ആ ജന്മത്തിൽ ഒരാൾ ആധ്യാത്മിക സാധനങ്ങളെല്ലാം ചെയ്യുന്നു, അതിനൊന്നും ഈ സഞ്ചിതമായ പുണ്യഭാവങ്ങൾ തടസ്സമല്ലാതിരിക്കുന്നു, ഇതെങ്ങനെയാണ് കൽപ്പിക്കാൻ കഴിയുന്നത്? അതാണ് വിഭാഗം എന്ന് പറഞ്ഞത്. പുണ്യഭാവങ്ങൾക്ക് അളവില്ല, ജീവന്റെ അന്ധകരണത്തിൽ അനാദിയായി അടിഞ്ഞുകൂടിയിട്ടുള്ളതാണ്. അതിൽ നിന്നും ഒരു ജന്മത്തിന് ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് നിശ്ചയിക്കുന്നത് ഈശ്വരീയമായ ഒരു നിയമം അനുസരിച്ച്, അതിനാണ് വിഭാഗം എന്ന് പറയുന്നത്. അതനുസരിച്ച് ഈ ജന്മത്തിന് വേണ്ട പുണ്യവും അതിനു വേണ്ടുന്നതായ പാപവും മിശ്രമായിട്ട് മാറ്റിവെക്കുന്നു, വിഭാഗത്തിന്റെ നിയമം അനുസരിച്ച്. അതനുസരിച്ചാണ് ഒരുവന്റെ ജന്മം ആരംഭിക്കുന്നതും ജന്മം അവസാനിക്കുന്നതും ജീവിതം മുഴുവൻ. അതിൽ പുണ്യം ആത്മീയ വാസനയ്ക്ക്, ആത്മീയമായ മുന്നേറ്റത്തിന് എല്ലാം കാരണമായി തീരും. ആ പുണ്യത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ ആധ്യാത്മിക മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ പുണ്യം അധികമാണെങ്കിൽ, പാപത്തെ അധികരിക്കുകയാണെങ്കിൽ, പാപത്തെ അഭിഭവം ചെയ്യുന്നു എന്ന് പറയുന്നു. അത് ഗുണത്തിന്റെ നിയമം അനുസരിച്ചാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ സദാസമയവും ഒന്നിനെ മറ്റൊന്ന് കീഴ്പ്പെടുത്തി ഒന്നെപ്പോഴും മേൽക്കൈ നേടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അന്ധകരണത്തിൽ. അതിൽ സത്വാധിക്യം കൊണ്ട് പുണ്യത്തിന്റെ വൃദ്ധിയുണ്ടായി ഒരു ജീവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ജീവന് വിഘ്നങ്ങൾ കുറവായിരിക്കും, ആധ്യാത്മികമായി മുന്നേറാൻ കഴിയും. അവർ ഈ പറയുന്നത് പോലെയുള്ള ഋഷികൾ, ഋഷി എന്ന് പറയുന്നു, പുണ്യാധിക്യമുള്ളവരാണ്. അവരെല്ലാം ആ ജന്മത്തിൽ വൃദ്ധിയെ പ്രാപിച്ച പാപം, പാപം രജസിന്റെ ഭാഗമാണ്, ആ പാപത്തെ ഈ പുണ്യം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർ സാത്വികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ആ സാത്വികമായ ഭാവം തന്നെ അവർ തത്വജ്ഞാനത്തെ ഉണ്ടാക്കും. ആ തത്വജ്ഞാനം അവരുടെ കൽമശങ്ങളെ നശിപ്പിക്കുന്നു. അത് പ്രാരബ്ധ രൂപത്തിൽ പ്രബുദ്ധ സംസ്കാരം ആയി വന്ന പാപത്തെയും പുണ്യത്തെയും എന്നെ നശിപ്പിക്കുന്നത് അത് സർവകർമാണി, സർവസഞ്ചിത സംസ്കാരത്തെയും നശിപ്പിക്കുന്നു. ആ സംസ്കാരങ്ങൾ ഉണർന്നു വരാത്തത് കൊണ്ട് തന്നെ അവന്റെ ആധ്യാത്മിക മാർഗത്തിന് ജ്ഞാനപ്രാപ്തിക്കും തടസ്സമായി തീരുന്നുണ്ട്. അതുകൊണ്ടാണ് തത്വജ്ഞാനിയുടെ പാപങ്ങൾ നശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ സാങ്കേതികമായ രീതിയിൽ പറഞ്ഞാൽ തത്വജ്ഞാനിയും പാപിഷ്ഠനാണ്, അയാളിനും അനന്ത ജന്മങ്ങൾക്ക് കാരണമാകേണ്ട പാപങ്ങൾ സഞ്ചിത രൂപത്തിലിരിക്കുകയാണ്. ആ തത്വജ്ഞാനത്തെ പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ജീവനും മറ്റ് ജീവന്മാരെ പോലെ തന്നെ വീണ്ടും അനേകം ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയെ ഒഴിവാക്കണമെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് തത്വജ്ഞാനിയെ കുറിച്ച് പറയുന്നിടത്തും പാപനാശം, പാപം നശിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തത്വജ്ഞാനത്തിന് പാപം ഒരിക്കലും തടസ്സമായി തീരുന്നില്ല. ജ്ഞാനി അജ്ഞനിലാണെങ്കിലോ അത് തന്നെയാണ് തടസ്സമായി തീരുന്നത്. കാരണം അജ്ഞനെ സംബന്ധിച്ച് അയാൾ അജ്ഞനായിരിക്കുന്നത് എന്തുകൊണ്ട്? അയാളുടെ പാപം പ്രബുദ്ധമായിരുന്നു, പാപ സംസ്കാരം പ്രബുദ്ധമായി, അത് ജാഗ്രതയായി, അത് ഫലത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഃഖത്തെയും മറ്റും മനസ്സിന്റെ വിക്ഷേപത്തെ ഉണ്ടാക്കുന്നു, ദുഃഖത്തെ ഉണ്ടാക്കുന്നു, ഭയക്രോധാദി വികാരങ്ങളെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം തത്വജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നു. അവിടെ സാത്വിക ഭാവത്തിനല്ല, അന്ധകരണത്തിന്റെ ആധിക്യം മറിച്ച് രാജസ താമസഭാവങ്ങൾക്കാണ്. അതുകൂടി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ക്ഷീണകൽമഷാഹ, അവർ പാപം നശിച്ചവരായി ഋഷിമാർ ജ്ഞാനത്തെ പ്രാപിച്ചവർ, ആർഷമായ ജ്ഞാനത്തെ പ്രാപിച്ചവർ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. സമ്യക് ദർശന ഋഷി സമ്യക് ദർശനത്തെ പ്രാപിച്ചവർ, തത്വജ്ഞാനത്തെ പ്രാപിച്ചവർ സന്യാസിന, ഒന്നുകൂടി ഭാഷകാരനെ എടുത്ത് പറയുകയാണ്, ത്യാഗികളാണ്. അവിടെയും സന്യാസി എന്ന് പറയുമ്പോൾ തത്വജ്ഞാനിയുടെ ആന്തരികമായ ഭാവത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, തത്വജ്ഞാനിയുടെ നിസ്സംഗമായ ഭാവത്തെ, അതിനാണ് സന്യാസം എന്ന് പറയുന്നത്. തത്വജ്ഞാനം അടയാളമായിരിക്കുന്ന സന്യാസം. ക്ഷീണകൽമഷാഹ, ക്ഷീണ പാപാദി ദോഷാഹ, പാപം തുടങ്ങിയ ദോഷങ്ങളെല്ലാം അവിടെ നശിക്കുന്നു. ഛിന്നദ്വൈതാഹ, ദ്വൈത ദ്വൈതം അല്ല നമ്മൾ പറയുന്ന ദ്വൈതം, അതല്ല അദ്വൈതം, അവിടെ ശ്രദ്ധിക്കുന്നത് ദ്വൈത എന്നാണ്. എന്താണ് ഛിന്ന സംശയാഹ? ദ്വൈതം എന്ന് പറയുന്ന ശബ്ദത്തിന് സംശയം നടത്തുന്നുണ്ട്, മനസ്സിന്റെ വികല്പങ്ങളും നടത്തുന്നുണ്ട്, സങ്കല്പങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നശിച്ചവർ, സംശയം മുഖ്യമായും സാധ്യത്തെക്കുറിച്ചും സാധനങ്ങളെക്കുറിച്ചുമുള്ള സംശയം, ഈ മോക്ഷത്തെക്കുറിച്ച്, അതിൻ്റെ സ്വരൂപം എന്താണ്, അതിൻ്റെ ഫലം എന്താണ്, അതിൻ്റെ ഹേതുക്കൾ എന്താണ്, ഇതിലാണ് സംശയം വരുന്നത്. സ്വരൂപം, ഫലം, ഹേതു, ഈ മൂന്ന് കാര്യങ്ങൾ. മോക്ഷം എങ്ങനെയായിരിക്കും, മോക്ഷം കൊണ്ടെന്താണ് നേടുന്നത്, അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും നേടാനുണ്ടോ, അതിനെന്തൊക്കെയാണ് കാരണമായി തീരുന്നത്, എന്തൊക്കെ കാരണങ്ങളല്ല. ഈ കാര്യത്തിൽ സാധാരണ സാധകന്റെ മനസ്സിലെപ്പോഴും സംശയമായി. അപ്പം അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും നശിച്ചവർ ഛിന്ന സംശയാഹ. യഥാത്മാനഹ, ഇത് ആവർത്തിച്ച് പറയും, അടുത്ത് വീണ്ടും പറയും. സംയതേന്ദ്രിയാഹ, പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്, സർവഭൂതഹിതേരതാഹ, അത് തത്വജ്ഞാനിയുടെ ഒരു പ്രത്യേക ലക്ഷണമായിട്ട് പറയുന്നതാണ്. സർവഭൂതഹിതേരതാഹ, സർവേഷാം ഭൂതാനാം ഹിതേ ആനുകൂല്യേ സർവപ്രാണികളുടെയും ഹിതത്തിന്, സർവപ്രാണികളുടെയും നന്മയ്ക്ക് നന്മയിൽ രതിയുള്ളവൻ. അതായത് മുമ്പ് പറഞ്ഞു ആത്മരതി, ആത്മക്രീഡ എന്നെല്ലാം പറഞ്ഞു. ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം യജ്ഞന്മാർ പറയുന്ന ഒരാക്ഷേപമാണ്. ഈ തത്വജ്ഞാനി എന്ന് പറയുന്നത് സ്വന്തം സുഖത്തിൽ മാത്രം കഴിയുന്ന ആളാണ്. എന്തുകൊണ്ട് അവിടെ പറയുന്നു ആത്മരതി? ആത്മാനന്ദം എന്ന് പറയുന്നത് ഒരജ്ഞന്റെ ദൃഷ്ടിയിൽ, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷിച്ച് ഒരു ആനന്ദത്തെ തത്വജ്ഞാനി പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം പ്രാപിക്കുന്നതിൽ നിന്നും വലിയൊരാനന്ദം. ആ വലിയൊരാനന്ദത്തെ സ്വാർത്ഥമായിട്ട് അനുഭവിച്ചിരിക്കുന്നു. ഞാനങ്ങനെയല്ല, ഞാൻ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവനാണ്. അപ്പോൾ തത്വജ്ഞാനികളെ ഞാൻ ശ്രേഷ്ഠനാണ്, കാരണം ഞാൻ സമൂഹ നന്മയെ ലക്ഷ്യമാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. തത്വജ്ഞാനി അതൊന്നുമല്ല, ആത്മനിഷ്ഠനായി ആത്മസന്തോഷത്തിലിരിക്കുന്നു. അതുകൊണ്ട് അജ്ഞന്മാർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ തത്വജ്ഞാനി ഒരു സ്വാർത്ഥനല്ലേ? ആ അർത്ഥം വരത്തക്ക രീതിയിൽ നമ്മൾ വിവരമുണ്ടെന്ന് കരുതുന്ന വലിയ കവികൾ കൂടി കവിതകൾ വരെ എഴുതിയിട്ടുണ്ട്. തന്നാൽ കരയേറേണ്ടവർ ഒരുപാട് പേര് ഈ ലോകത്ത് അവശേഷിക്കുക, താൻ ഒറ്റയ്ക്ക് മോക്ഷപഥം കൊതിപ്പു, മോക്ഷപഥത്തെ കൊതിക്കുന്നത് ഒരു തരം സ്വാർത്ഥതയാണ്. അത് തത്വജ്ഞാനിയുടെ യഥാർത്ഥ നിലയെ മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒരാൾ മോക്ഷത്തെ പലരും ചോദിക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളുടെ അടുത്ത് ചോദിക്കും. അച്ഛനെയും അമ്മയൊക്കെ സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മോക്ഷത്തിന് വേണ്ടി പോകുന്നത് നിന്റെ ഒരു സ്വാർത്ഥതയല്ലേ? ചിലരെങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതൊരു സ്വാർത്ഥതയല്ലേ? അപ്പൊ ഞങ്ങളെയൊന്നും വേണ്ട, ഞങ്ങളെയൊന്നും കാര്യം നോക്കാൻ സമയമില്ല, എന്നിട്ട് സ്വന്തം കാര്യം നോക്കിപ്പോകുന്നു. ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അതൊരു സ്വാർത്ഥതയാണ്, അതിനുള്ള സ്വാർത്ഥതയെ മറച്ചു വെച്ചുകൊണ്ടാണ് വേറൊരു സ്വാർത്ഥതയെ ആരോപിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ആൾക്കാർ പറയും, എന്തെങ്കിലും സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഈ സന്യാസമൊന്നും ആത്മാന്വേഷണമൊന്നും പറഞ്ഞ് ജീവിതം തൊലച്ചു കളയുക. അതൊരു മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന വിഡ്ഢികളും അങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന എന്തോ കാര്യങ്ങളാണ്. സ്വന്തം മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു, അതൊരു സ്വാർത്ഥത എന്ന് പറയുന്നു. പക്ഷെ മോക്ഷം എന്ന് പറയുന്നത് എന്താണോ ഇവിടെ പറയുന്നു, സർവഭൂതഹിതേരതാഹ, സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ ആണ് അവന്റെ മോക്ഷം എന്ന് പറയുന്നു. സർവപ്രാണികളുടെയും നന്മയിലാണ് മോക്ഷം എന്ന് പറയുന്നു. ആത്മനോ മോക്ഷം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗത്തെ ആവിഷ്കരിക്കുന്നതാണ്. അതിന് ആ ഒരു തലം മാത്രമല്ല ഉള്ളത്. സർവപ്രാണികളുടെയും ഹിതത്തിൽ എന്ന് പറയുമ്പോൾ സർവപ്രാണികളുടെയും നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ബാഹ്യമായി ചെയ്യണം, ചെയ്യണമോ എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാം ചെയ്യാതിരിക്കാം, രണ്ടുമാകാം. സമൂഹത്തിൻ്റെ മധ്യത്തിലിറങ്ങി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഹിമാലയത്തിൻ്റെ ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിൽ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം വിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏകാഗി വേദചിത്താത്മാ നിരാശി അപരിഗ്രഹനായി സർവസംഗ പരിത്യാഗിയായിരുന്നാലും രണ്ടുപേരും സർവഭൂതഹിതേരതന്മാരാണ്. ആധ്യാത്മദൃഷ്ടിയിൽ ഇതിൽ ഒരാളെക്കാളും മറ്റൊരാൾക്ക് മേന്മയില്ല. ഭൗതികമായ ദൃഷ്ടിയിലാണ് നമ്മൾ പറയുന്നത്. സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. അത് ഭൗതികമായൊരളവ് പോലെ പറയുന്നതാണ്. ആധ്യാത്മിക ദൃഷ്ടിയിലാണെങ്കിൽ രണ്ടുപേരും സർവഭൂതഹിതരതന്മാരാണ്. രണ്ടുപേരിലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. താരതമ്യപ്പെടുത്താൻ കഴിയാത്തതായ ആന്തരികമായ ഒരു ഭാവത്തെ പ്രാപിച്ച് ഇവിടെ പറയുന്ന ഭാഷകാരം പറയുന്ന സമദർശിത്വത്തിൽ ഒരേ നിലയിലിരിക്കുന്നവരിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ശരി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിലും ശരി, ആ പരമമായ നിലയിൽ ഒരു തത്വജ്ഞാനി സർവഭൂതഹിതേരതനാണ്. അവിടെ തന്നെ ചിന്തിക്കുന്നവർക്ക് ഒരു സംശയം വരും. ഈ സർവഭൂതങ്ങളുടെയും താല്പര്യങ്ങൾ ഒരാൾക്ക് ഇങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? പ്രപഞ്ചത്തിൻ്റെ തന്നെ നിയമമാണ്. എന്താണ്? ഒന്ന് മറ്റൊന്നിന് ഭക്ഷണമാണ് അല്ലെങ്കിൽ വളമാണ്. ഒന്ന് വളരുമ്പോൾ ഒന്ന് നശിക്കുന്നു. ഇതൊരു പ്രാപഞ്ചികമായ നിയമമാണ്. ഒരു ജീവന് നിലനിൽക്കണമെങ്കിൽ അനേകം ജീവന്മാരെ നശിച്ചേ പറ്റും. ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു അഹിംസ. ഇവിടെ അഹിംസയെക്കുറിച്ച് പറയുന്നത് തന്നെ ഇവിടെ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ്. അടുത്തിവിടെ നടക്കാൻ പോകുന്നത് ഭീകരമായ ഹിംസയാണ്. അങ്ങനെ ഹിംസ സംഭവിക്കാൻ പോകുന്നിടത്ത് ഹിംസയിലേക്ക്, ഹിംസയെ ഒരുവനെ കർത്തവ്യമാണെന്ന് ബോധിപ്പിക്കുന്നിടത്താണ് അഹിംസാവാദത്തെ പറയുന്നത്. ഒരു ശരീരം ഒരാൾക്ക് നിലനിർത്തണമെങ്കിൽ തന്നെ അത് നിരന്തരമായ പ്രാണഹിംസയിലൂടെ സാധ്യമാകും. ഒരു ശരീരത്തിന്റെ പോഷണം തന്നെ എന്താണ്? മറ്റനേകം ശരീരങ്ങളുടെ നാശമാണ്. അതുകൊണ്ട് ഒരു ശരീരം പോഷിപ്പിക്കുന്നു. ഇതാണ് വാസ്തവം എന്നിരിക്കെ ഒരാൾക്ക് എങ്ങനെ സർവഭൂതഹിതേരതനായിരിക്കാൻ പറ്റും? എങ്ങനെ ഒരാൾക്ക് അഹിംസകനായിരിക്കാൻ പറ്റും? അപ്പൊ ഇനി അർജുനൻ ചെയ്യാൻ പോകുന്ന കാര്യം അത് ഹിംസയാണോ അഹിംസയാണോ? അത് അഹിംസയാണെങ്കിൽ അർജുനോട് എങ്ങനെ യുദ്ധിസ്സു ഭാരത എന്ന് ഭഗവാന് പറയാൻ പറ്റും? നീ യുദ്ധം ചെയ്യൂ എന്നങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ ഭാഗം വരുമ്പോൾ ഗീതാ വ്യാഖ്യാതാക്കളെല്ലാം കുഴയുന്നത്. ഇപ്പോ ഇവിടെ അഹിംസ എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല, ഒരിടത്ത് അഹിംസയുടെ ആദ്യത്തെ പടി അതാണ് ബാഹ്യമായ അനുഷ്ഠാനമായിരിക്കുന്നത്. എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ആദ്യത്തെ പടി ബാഹ്യമാണ്. അവിടെയാണ് വിധി നിഷേധങ്ങളുടെ സ്ഥാനം വരുന്നത്. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല. വേദത്തിൽ തന്നെ പറയും മാ ഹിംസ്യാത് സർവഭൂതാനി, ഒരു പ്രാണികളെയും ഹിംസിക്കരുത്, ഒരു പ്രാണികളെയും കൊന്നിട്ട് അതിന്റെ ശരീരം കൊണ്ട് സ്വന്തം മാംസത്തെ പോഷിപ്പിക്കരുത്. ഇതൊക്കെ സനാതനമായ ധർമ്മമാണ്, നിയമമാണ്. ഇത് അതിന്റെ ആദ്യത്തെ പടിയാണ്. പക്ഷെ ആദ്യത്തെ പടി കടന്നിട്ട് വേണം അടുത്ത തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ. അതുതന്നെ ധർമ്മഭേദമനുസരിച്ച്, ആചാരഭേദമനുസരിച്ച്, കാലദേശഭേദമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. കൊല്ലുക അല്ലെങ്കിൽ കൊല്ലാതിരിക്കുക, ഹിംസയെ അതിൽ ഒരിക്കലും നിർവചിക്കാൻ പറ്റത്തില്ല. ധർമ്മവ്യാസന്റെ കഥ പറയുമ്പോഴും അയാൾ അഹിംസകനായിട്ടാണ് പറയുന്നത്. അപ്പൊ ധർമ്മത്തിൽ ഹിംസയില്ല. ബാഹ്യമായി ഹിംസയെന്ന് മറ്റുള്ളവർ അതിനെ കരുതിയാലും അത് ഹിംസയല്ല. പക്ഷെ ആ അഹിംസയിലേക്ക് കടക്കുന്നതിന് വേണ്ടി അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണോ യമനിയമാദികൾ പറയുന്നത്, ബാഹ്യമായ ഒരു നിയന്ത്രണം ആദ്യം, പിന്നെ ആന്തരികമായ സാധന. അതുപോലെ ആധ്യാത്മിക സാധന സാധകനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ബാഹ്യമായ അഹിംസയെ സ്വീകരിക്കുന്നു. തത്വജ്ഞാനിയുടെ അഹിംസ അത് തന്റെ ആന്തരികമായ ഭാവത്തിലാണ് അഹിംസ. ജനകൻ രാജാവായിരുന്നു, ശ്രീകൃഷ്ണൻ ചക്രവർത്തിയായിരുന്നു, ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ദശയിൽ ഒരുപാട് ഹിംസ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബാഹ്യമായി ഭൗതികമായി തന്നെ ആന്തരികമായിട്ടില്ല. കാമക്രോധാദി ശത്രുക്കളെ കൊല്ലുന്ന ഹിംസയെക്കുറിച്ചല്ല പറയുന്നു, അതും അർജുനോട് പറയും. ജയ് ശത്രു മഹാബാഹോ കാമരൂപം ദുരാസം. കാമം നിന്റെ ഒരു ശത്രുവാണ്, ആ ശത്രുവിനെ നീ കൊല്ലു എന്ന് പറയും. അത് വേറെ കാര്യം. ഭഗവാൻ അങ്ങനെയല്ല ചെയ്തത്, അർജുനനെ കൊണ്ട് ചെയ്യിച്ചതും അതല്ല, ബാഹ്യമായി തന്നെ ജീവഹിംസ തന്നെയാണ് നടത്തിയത്. അതിന് പറഞ്ഞുകൊടുത്ത ന്യായം എന്താണ്? കം ഖാദയതി ഹന്ത് കം, ആര് കൊല്ലുന്നു ആര് കൊല്ലിക്കുന്നു. ഹത്വാവിസ ഇമാൻ ലോകാൻ, ലോകത്തെ മുഴുവൻ കൊന്നാലും അവൻ കൊല്ലുന്നില്ല. ഇവിടെ പറയുന്ന അഹിംസ അത് പരമാർത്ഥമായ അഹിംസയാണ്. അത് വളരെ വികാസം പ്രാപിച്ച ഒരു ജീവന്റെ ആന്തരികമായ മനോഭാവമാണ്. അവിടെ ബാഹ്യമായ ഹിംസയല്ല ഒഴിവാക്കുന്നത്, ആന്തരികമായി ആ ഹിംസയിൽ വരുന്ന കർത്തൃത്വഭാവത്തെ ഒഴിവാക്കാനാണ് പറയുന്നത്. ബാഹ്യവ്യവഹാരങ്ങൾ ഉള്ള ലോകനീതിക്ക് വിട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ ധർമ്മനീതിക്ക് വിട്ടുകൊടുക്കുകയാണ്. വ്യവഹാരങ്ങൾ വ്യക്തിഭേദമനുസരിച്ച് പ്രവൃത്തി, കാലഭേദമനുസരിച്ച്, ദേശഭേദമനുസരിച്ച്, അവസ്ഥാഭേദമനുസരിച്ച് ധർമ്മ ശാസ്ത്ര നീതികൾക്കനുസരിച്ച് നടക്കണം. അങ്ങനെ വരുമ്പോൾ ക്ഷത്രിയന്റെ ധർമ്മമായി യുദ്ധം ചെയ്യുക, അതവിടെ നടക്കുന്നു. അങ്ങനെ ബാഹ്യമായി യുദ്ധം നടന്നാലും അയാൾ ആന്തരികമായി അഹിംസകനായിരിക്കുന്നു. ഒരു സ്വധർമ്മ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൽ പ്രായോഗിക തലത്തിൽ അഹിംസ അങ്ങനെയും നടപ്പിലാവും. അല്ലാതെ അഹിംസയെക്കുറിച്ച് പറയുന്നത് അർത്ഥശൂന്യമാണ്. എന്തുകൊണ്ട്? ഒരുവന്റെ ആന്തരികമായ തലത്തിൽ അവന് ശത്രുക്കളായി കാമവും ക്രോധവും എല്ലാം നിൽക്കുകയും അവനതിനെ ഹിംസിക്കേണ്ടിയും വരുന്നു. അതൊരു ഹിംസയാണ്. അപ്പോൾ ബാഹ്യമായി അസുരന്മാരും നിൽക്കുന്നു, അതിനെ ഹിംസിക്കേണ്ടി വരും. അപ്പോൾ ബാഹ്യമായി ഭഗവാൻ അസുരന്മാരെ ഹിംസിക്കുന്നു, ആന്തരികമായി കാമക്രോധങ്ങളെ ഹിംസിക്കുന്നു. ഈ രണ്ടു തരത്തിലുള്ള ഹിംസകളും നടക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇവിടെ അഹിംസകനായി നിൽക്കുന്നത്. ഹിംസ എവിടെയായാലും പാപമാണ്. ഇപ്പൊ കാമക്രോധ വികാരങ്ങളെയാണ് ഹിംസിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കാമക്രോധങ്ങളെ ഹിംസിക്കുന്നത് അസുരന്മാരെ ഹിംസിക്കുന്ന പോലെയാണ്, അതിനും പാപമുണ്ടാകും. അപ്പൊ അതിൽ പാപം ഉണ്ടാകുന്നില്ലല്ലോ, എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അവിടെ ആ ഹിംസയിലും കർത്തൃത്വമുണ്ട്. കർത്തൃത്വമില്ലാതെ സ്വധർമ്മമായി നിസ്സംഗമായി ആ ഹിംസ അനുഷ്ഠിക്കുന്നിടത്ത് അഹിംസ മാത്രമേ ഉള്ളൂ. സമൂഹത്തിലായാലും വ്യക്തിയുടെ ഉള്ളിലായാലും അങ്ങനെ അഹിംസ സാധ്യമാകും. അല്ലാതെ അഹിംസ വ്രതം സാധ്യമല്ല. അല്ലാതെ അഹിംസ വ്രതത്തിന് ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാനും കൂടി അവകാശമില്ലാതെ, കാരണം ഭക്ഷണത്തിന് ഹിംസയുണ്ട്, ശ്വാസോച്ഛ്വാസത്തിന് ഹിംസയുണ്ട്. പക്ഷെ അത്ര ഒരു മാനസിക ഭാവത്തിലേക്ക്, സാത്വികമായ ഒരു ഭാവത്തിലേക്ക് വരണമെങ്കിൽ ബാഹ്യ ഹിംസയിൽ അയാൾ കുറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ബാഹ്യമായ അഹിംസയ്ക്ക് ആദ്യപടി ആ സ്ഥാനമേ ഉള്ളൂ എന്ന് പറയുന്നത്. അതും ആവശ്യമാണ്. നിസ്സംഗഭാവത്തിൽ എന്തിനേയും ഹിംസിക്കുന്നതിനുള്ള അവകാശമല്ല ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ തുടക്കം എന്നുള്ള നിലയ്ക്ക് ബാഹ്യമായി അഹിംസയെ സ്വീകരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിന്റെ സത്വ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സാത്വികമായ അഭിവൃദ്ധി മനസ്സിൽ വരണമെങ്കിൽ ബാഹ്യമായി ഹിംസയെ ഒഴിവാക്കുന്ന ഒരു ശീലം വരണം. അല്ല, ബാഹ്യമായി ഹിംസ ഒഴിവാക്കിയതുകൊണ്ട് മാത്രം ഒരാളുടെ അന്ധകരണത്തിൽ സാത്വികഭാവം വരത്തില്ല എന്ന് പറഞ്ഞാൽ, മത്സ്യമാംസാദികളെ ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് ഒരാൾ സാത്വികനാകത്തൊന്നുമില്ല. ഒരാൾ സസ്യാഹാരം ശീലിക്കുന്നതുകൊണ്ട് അയാളുടെ സ്വഭാവത്തിന് അതുകൊണ്ട് മാത്രം അയാളുടെ സാത്വികനാകത്തില്ല. കാരണം സസ്യാഹാരം സ്വീകരിച്ചിട്ടുള്ള പല ക്രൂരന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട്. സസ്യാഹാരം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പക്ഷെ ക്രൂര സ്വഭാവമുള്ളവരായിരുന്നു, വലിയ ഹിംസകന്മാരായിരുന്നു. പക്ഷെ അത് പ്രാണിഹിംസയ്ക്കൊരു ന്യായീകരണവുമല്ല. അതുകൊണ്ട് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു, മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കുക, അത് ഭക്ഷിക്കരുത്, സാധകന്മാരത് തുടരുത്. എന്തിനു വേണ്ടിയാണത്? അത് ബാഹ്യമായ ഹിംസ ഒഴിവാക്കും. ബാഹ്യമായ ഹിംസ എന്തിനൊഴിവാക്കുന്നു? അവൻ്റെ ഉള്ളിൽ സാത്വികമായ ഭാവങ്ങൾ വളരാൻ വേണ്ടി. പക്ഷെ അതതിൻ്റെ പരമമായ നിലയാണ്. പരമമായ നിലയിൽ എന്താണ്? ആന്തരികമായ ഭാവം കൊണ്ടാണ് സർവഭൂതങ്ങൾക്ക് ഹിതനായിരിക്കുന്നത്. അങ്ങനെ ഒരു ആന്തരികമായ ഹിതത്വം വന്നു കഴിഞ്ഞാൽ അവിടെ ബാഹ്യമായി നടക്കുന്ന ഹിംസകളും ഹിംസയല്ല, അത് അവന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ കംസനെ കൊന്നത് എന്തിനു വേണ്ടി? കംസന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ അഹിംസയോടെ സർവഭൂതങ്ങളിലും ഹിതനായിരുന്നു, സർവഭൂതങ്ങളുടെയും ഹിതത്തിനും രതനായിരുന്നു എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ കംസനെ കൊല്ലാൻ പറ്റും? അപ്പൊ കംസനെ കൊന്നത് കംസന്റെ ഹിതത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. അസുരന്മാരെല്ലാം നിഗ്രഹിച്ചത് അവരുടെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഹിതം അവരുടെ നിഗ്രഹത്തിലൂടെ നിറവേറ്റുകയാണ്. ആ അനുഗ്രഹത്തിലൂടെ അഹിതത്തെ നിറവേറ്റാൻ പറ്റും, വേറെ വഴിയില്ല. മറ്റുപായങ്ങളെല്ലാം പരാജയപ്പെടുന്നിടത്ത് അത് നമുക്ക് അവശ്യമായി പല ഭാഗങ്ങളും നിർവഹിക്കേണ്ടി വരും. ശരീരത്തിൻ്റെ ഒരു ഭാഗം കേടായി കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അത് നമ്മൾ മുറിച്ചു കളയും. അത് ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഹിംസയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്തുവേണ്ടി? അത് ശരീരത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ സമൂഹത്തിന്റെ ഹിതത്തിന് വേണ്ടി ദുഷ്ടനിഗ്രഹം സംഭവിക്കുന്നു. അത് ആഭ്യന്തരമായും സംഭവിക്കുന്നു. കാമക്രോധാദി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നു. ബാഹ്യമായും സംഭവിക്കുന്നു. രാവണൻ, കംസൻ തുടങ്ങിയ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നു. വിനാശായച്ച ദുഷ്കൃതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും എന്താണ്? അഹിംസയുടെ അങ്ങേറ്റത്തെ നിലയാണ്. പക്ഷെ അതിന് അങ്ങനെ ഒരു അഹിംസയെ പ്രാപിക്കുമ്പോൾ അത് അതിനധികാരിക്കേ അത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാലദേശഭേദങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റും. ഭഗവാൻ ദുഷ്ടനെ നിഗ്രഹിച്ചു എന്ന് വിചാരിച്ച് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഭഗവാനാകാൻ പറ്റത്തില്ല. അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ അവകാശമുള്ളൂ. എന്നാൽ മാത്രമേ, അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്, എന്നാൽ മാത്രമേ അത് അഹിംസയാകത്തുള്ളൂ. അതുകൊണ്ട് തത്വജ്ഞാനി ആത്മനിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് ബാഹ്യമായി എന്ത് തന്നെ പ്രവർത്തിച്ചാലും, ബാഹ്യമായി ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിലും അതെല്ലാം സർവഭൂത ഹിതമാണ്. അവിടെ അനിഷ്ടമൊന്നുമില്ല. അപ്പോ അമ്മ കുഞ്ഞിനെ തല്ലുന്നു, അത് ഹിംസയാണ്. അതിനൊരിക്കലും നമ്മൾ ഹിംസയായി കാണുന്നില്ല. ശാസിക്കുന്നു, ശകാരിക്കുന്നു, ലാളിക്കുന്നു. അവിടെ ആന്തരികമായ രണ്ട് സ്ഥലത്ത് ഒരേ ഭാവം തന്നെ വാത്സല്യമാണ്. രണ്ടിനും പ്രേരകമായിരിക്കുന്ന എന്താണ്? വാത്സല്യമാണ്. അപ്പോൾ ഭഗവാൻ ഭൂതനിഗ്രഹം ചെയ്താലും ശരി, സാധുജന പരിത്രാണം ചെയ്താലും ശരി, അവിടെ ആന്തരികമായി ഭൂതദയയാണ്, ജീവകാരുണ്യമാണ്. അതാണ് അഹിംസ. ചില ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞാൽ ശരീരം നിലനിൽക്കുമെങ്കിൽ ചില ഭാഗം മുറിച്ചു കളയും. അവിടെ ഹിംസയുടെ ഭാഗത്തിലല്ല, അത് ചെയ്യുന്നതും കാരുണ്യത്തിന്റെ ഭാഗത്തിലാണ്. പുരാണങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം. ഭഗവാനൊരു ദുഷ്ടനെ നിഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അയാളോട് കരുണ കാട്ടുന്നതായിട്ടാണ് പറയുന്നത്. അയാളിൽ കാരുണ്യവർഷം ചൊരിയുന്നതായിട്ടാണ്. എങ്ങനെ? അനുഗ്രഹത്തിലൂടെ അയാളെ മുക്തനാക്കുന്നു എന്നാണ്. തിന്മയിൽ നിന്നും അയാളെ മുക്തനാക്കുന്നു. അല്ലെങ്കിൽ അയാൾ തിന്മയിൽ തന്നെ മുഴുകിയിരിക്കും. അപ്പോൾ തിന്മയിൽ നിന്നും അയാളെ മുക്തനാക്കുന്നതിന് അവിടെ എന്ത് ചെയ്യുന്നു? ആ ദുഷ്ടനിഗ്രഹം. വാസ്തവത്തിൽ അവിടെ അയാളുടെ എല്ലാ ദുഷ്ടതകളുടെയും നിഗ്രഹമാണ്. ആ ദുഷ്ടനിഗ്രഹത്തിലൂടെ അയാൾ മുക്തനായിത്തീരുന്ന ചിത്രങ്ങളാണ് പുരാണങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തത്വജ്ഞാനിയും എന്താണ്? അയാളുടെ അഹിംസ നിഷ്ഠ എന്ന് പറയുന്നത് ബാഹ്യമായ അയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ആന്തരികമായ ഒരു നിലയിൽ അയാൾ അഹിംസ പ്രതിഷ്ഠിതനായിരിക്കുന്നു എന്ന് പറയുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു സാധകന് സാധനയായി സ്വീകരിക്കേണ്ട അഹിംസയിൽ അവിടെ പ്രാണിഹിംസയും മറ്റും ഒഴിവാക്കി സാധാരണ രീതിയിലുള്ളതാണ്. അവിടെ അഹിംസയിൽ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അവിടെ ജീവികളെ കൊല്ലാതിരിക്കുക, ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അതൊരു സാധന എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന അതല്ല. ഇവിടെ സർവഭൂതരതനായിരിക്കുന്നു എന്ന് പറയുന്നത് ആ ജീവന്റെ പരമമായ അവസ്ഥയിൽ അയാളിന് സഹജമായിരിക്കുന്ന ആത്മഭാവമാണ്. അതിനെ തന്നെയാണ് ഇവിടെ അഹിംസ എന്ന് പറയുന്നത്. ബാഹ്യമായി കൊല്ലുന്നു കൊല്ലുന്നില്ലേ എന്ന് നോക്കിയിട്ടില്ല. ഒരുവൻ കൊല്ലുന്നതുകൊണ്ട് മാത്രം ഹിംസകനാകത്തില്ല, കൊല്ലാതിരിക്കുന്നതുകൊണ്ട് മാത്രം അഹിംസകനാകത്തില്ല. അതാണ് സാധാരണ തന്നെ സംഭവിക്കുന്നത്. അവിടെ ഒരാൾ ഒരു ബാഹ്യമായ വ്രതം എന്നുള്ള നിലയ്ക്ക് അയാൾ കൊല്ലാതിരിക്കുന്നു, പ്രാണിഹിംസ വരുത്താതിരിക്കുന്നു. അതൊരു ശ്രേഷ്ഠമായ സാധനയാണ്. അവിടെ നിന്ന് അയാൾ പുരോഗമിച്ച് ആത്മനിഷ്ഠനാകുമ്പോൾ അവിടെ ബാഹ്യമായ ഹിംസയുടെ നിലയിലല്ല അയാൾ അഹിംസകനാണോ ഹിംസകനാണോ എന്ന് തീരുമാനിക്കുന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്താണ് ഉപദേശിക്കുന്നത്? യുദ്ധം അത് ഹിംസാത്മകമാണ് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ അത് സ്വധർമ്മമായി ആത്മഭാവനയോടുകൂടി ഈശ്വരാർപ്പണമായി അത് നിറവേറ്റിയാൽ അതിൽ ഹിംസയില്ല. യോഗാത്മകമായി ആ പ്രവൃത്തി തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഹിംസയില്ല. അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഹിംസ, ഒരുപാട് സമാധാനങ്ങൾ പറഞ്ഞു, അത് പുണ്യപാപങ്ങളെ ഉണ്ടാക്കുന്നില്ല, അതിനെ സ്പർശിക്കുന്നില്ല, അതിനെ അത് ഹിംസയെ സംബന്ധിച്ച് മാത്രമല്ല പുണ്യകർമ്മത്തെ സംബന്ധിച്ചായാലും അങ്ങനെയാണ്. അർജുനനോട് പറയുന്നത് നീ ദിവ്യമായ ശ്രേഷ്ഠമായ വേദവിഹിതമായ യാഗങ്ങൾ ചെയ്താലും ആ ഭാഗം നമ്മൾ മറന്നുപോകും. യുദ്ധത്തിൽ ഹിംസയില്ലെന്ന് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്നത്. ക്ഷത്രിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം മാത്രമല്ല ക്ഷത്രിയന്റെ കർത്തവ്യം. ക്ഷത്രിയന്റെ കർത്തവ്യം വരുന്നത് എന്താണ്? വേദവിഹിതമായിരിക്കുന്ന പുണ്യ നൽകുന്ന യാഗങ്ങൾ മറ്റ്, അതും ക്ഷത്രിയന്റെ ധർമ്മമാണ്. പുണ്യ പ്രദാനം ചെയ്യുന്ന യാഗങ്ങൾ ചെയ്താലും ധർമ്മരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ രണ്ടിടത്ത് അവിടെ പുണ്യവുമില്ല പാപവുമില്ല, രണ്ടുമില്ലാത്ത അവസ്ഥ. അല്ലാതെ യുദ്ധം ചെയ്യുമ്പോൾ പാപം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നത്, പുണ്യം ചെയ്താൽ പുണ്യവുമില്ല, പുണ്യം പുണ്യമല്ല പാപം പാപവുമല്ല. അതാണ് അർജുനനോട് പറയുന്നത്. യുദ്ധത്തിന്റെ സന്ദർഭമായതുകൊണ്ട് അവിടെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. അർജുനനെ സംബന്ധിച്ച് ഒരു സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക്, ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ഇത് രണ്ടും ചെയ്യാം, പുണ്യപാപങ്ങളെ സഞ്ചയിക്കാതെ. ഭഗവാനെ സംബന്ധിച്ചാണെങ്കിലോ അതൊരു സാധന സിദ്ധിയാണ്. ഭഗവാനും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തിട്ടുണ്ട്, യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും പാപം ഉണ്ടായിട്ടില്ല, പാപം ഉണ്ടാകത്തില്ല. അവിടെയും എന്താണ്? സർവഭൂത ഹിതേരതനാണ്. ഇനി സന്യാസിയാണെങ്കിലോ അത് വേറൊരു ധർമ്മത്തെയാണ് കാണിക്കുന്നത്, ക്ഷാത്രധർമ്മത്തെ കാണിക്കുന്നു. അതല്ല സന്യാസിയുടെ ധർമ്മം. ധർമ്മങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആദ്യം പരിശോധിക്കേണ്ടത് സ്വധർമ്മമാണോ എന്നുള്ളതാണ്. സന്യാസിയുടെ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധമല്ല. സന്യാസിയുടെ ധർമ്മം എന്ന് പറയുന്നത് ത്യാഗമാണ്. ത്യാഗനിഷ്ഠമായ മാർഗത്തിലൂടെയാണ് സന്യാസി പോകുന്നത്. അത് ഭഗവാൻ കാണിച്ചു തരുന്ന ധർമ്മമല്ല, അർജുനന്റെ ധർമ്മമല്ല. ആശ്രമധർമ്മമാണ്, സന്യാസാശ്രമധർമ്മമാണ്. ആ ധർമ്മത്തിൽ അവിടെ യുദ്ധമില്ല. പിന്നെ സന്യാസിക്ക് അങ്ങേറ്റം ചെയ്യാവുന്ന എന്താണോ ലോകനന്മയ്ക്ക് വേണ്ടി സദ്ധർമ്മങ്ങളെ ആചരിക്കുക, ജനങ്ങളെ കൊണ്ട് ആചരിപ്പിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആൾ, സമൂഹവുമായി ബന്ധപ്പെട്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവനും ഹിംസയ്ക്കുള്ള അവസരങ്ങൾ വരാം. എങ്ങനെ വരുന്നു? തന്റെ പറഞ്ഞല്ലോ, പുണ്യഭാവങ്ങൾ തന്നിലും ഉണ്ടാവും. ആ പുണ്യഭാവങ്ങൾക്കനുസരിച്ച് ബാഹ്യമായി ശത്രുമിത്രങ്ങളുണ്ടാകും. അതൊഴിവാക്കാൻ പറ്റത്തില്ല. ജീവനോടുകൂടിയിരിക്കുന്ന ആൾക്കും ശത്രുമിത്ര ഭാവങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് വന്നു തന്നെ തീരും. ആരാധിക്കുന്നവരും ഉണ്ടാവും, നിന്ദിക്കുന്നവരും ഉണ്ടാവും. എന്തുകൊണ്ട് അത് രണ്ടും ഉണ്ടാകുന്നു? ഞാൻ നേരത്തെ പറഞ്ഞത്, പുണ്യഭാവങ്ങളുള്ളിലിരിക്കുന്നു. ആ പുണ്യം ആരാധകരെ സൃഷ്ടിക്കും, പാപം ശത്രുക്കളെയും സൃഷ്ടിക്കും. അവിടെ സന്യാസി അഹിംസകനായി തന്നെ ഇരിക്കണം. സർവഭൂത ഹിതേരതനായി തന്നെ ഇരിക്കണം. തന്നെ ആരാധിക്കുന്നവനും തന്നെ നിന്ദിക്കുന്നവനുമോടും സന്യാസിയുടെ മനോഭാവം ഒന്ന് തന്നെയായിരിക്കും. ആന്തരികമായ തന്റെ മനോഭാവത്തിൽ അവിടെ അഹിംസ നിഷ്ഠയുണ്ടായിരുന്നു. ഹിംസാത്മകമായ വികാര വിചാരങ്ങൾ സന്യാസിയുടെ മനസ്സിൽ വരാൻ പാടില്ല. സന്യാസധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. സന്യാസം എന്ന് പറയുന്നതിന് ആന്തരികമായ ഒരു നിഷ്ഠയും ബാഹ്യമായൊരു ധർമ്മവുമുണ്ട്. ബാഹ്യമായി സ്വീകരിക്കുന്ന ഒരു ധർമ്മം, അതിനാണ് ആശ്രമ സന്യാസം എന്ന് പറയുന്നത്. അവിടെ അയാളെ സംബന്ധിച്ച് എന്താണോ ആന്തരികമായ സമഭാവനയിൽ സർവരുടെയും നന്മയ്ക്ക് വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു. ശത്രുവിന്റെ നന്മയ്ക്ക് വേണ്ടി, മിത്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും അയാൾ പ്രവർത്തിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് ക്ഷാത്രധർമ്മമാണ്. ക്ഷത്രിയനാണെങ്കിൽ ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ശത്രുവിനെ ഹിംസിക്കേണ്ടി വരുന്നു. സന്യാസിയിൽ അതാണ് രണ്ട് ധർമ്മങ്ങളും തമ്മിലെ വ്യത്യാസം. അവിടെ ശത്രുഹിംസ ഒരാൾക്ക് സ്വധർമ്മമായിരിക്കുന്നു. സന്യാസിക്ക് ശത്രുഹിംസ സ്വധർമ്മമല്ല. അവിടെ ഹിംസ വരാനേ പാടില്ല. ബാഹ്യമായി ശത്രുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യും? എങ്ങനെയാണോ മിത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ. മിത്രങ്ങളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അതുപോലെ തന്നെയാണ് ശത്രുക്കളെയും കൈകാര്യം ചെയ്യുന്നത്. അതാണ് സന്യാസധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സന്യാസി സന്യാസധർമ്മത്തിലിരിക്കുന്നു, അധർമ്മത്തെ പാലിക്കുന്നവനാണ്. അവനെ സംബന്ധിച്ച് ബാഹ്യമായും ഹിംസ വരാൻ പാടില്ല. അതുകൊണ്ടാണ് സന്യാസിമാർക്ക് ഒരുപാട് ആചാരങ്ങളെയൊക്കെ പഴയ ആചാര്യന്മാർ കൽപ്പിച്ചു വെച്ചത്, ഇന്ന ഇന്ന രീതിയിലൊക്കെ ആചരിക്കുന്നു എന്ന് പറഞ്ഞത്. ബാഹ്യമായ ആചാരങ്ങൾ, ഹിംസയെ ഒഴിവാക്കുന്ന ആചാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു. അത് സന്യാസി സഞ്ചരിക്കുമ്പോൾ തറയി നോക്കി സഞ്ചരിക്കണം. സന്യാസി ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാണികളെ ഒന്നും ചവിട്ടിക്കൊല്ലാതിരിക്കുക? അത്ര വരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അവിടെ ബാഹ്യമായിട്ടുള്ള ഹിംസയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബാഹ്യ ആചരണമെന്നുള്ളതിലേക്ക്, ബാഹ്യ ആചരണമെന്നുള്ള നിലയ്ക്കും സന്യാസിയിൽ സർവഭൂത ഹിതേ രഥത്വം ഉണ്ടായിരിക്കും. അർജുനൻ അല്ലെങ്കിൽ ഭഗവാൻ ശത്രുക്കളൊക്കെ ഒന്നും അതുകൊണ്ട് എനിക്കും കൊല്ലാം എന്ന് സന്യാസിക്ക് സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് രണ്ടും രണ്ട് ധർമ്മങ്ങളാണ്. തത്വജ്ഞനാണെങ്കിലോ, അത്യാശ്രമിയാണെങ്കിലോ, അവിടെ പ്രത്യേകിച്ച് നിയമങ്ങൾ ധർമ്മങ്ങൾ ഒന്നും ആർക്കും ചുമത്താൻ പറ്റത്തില്ല. ആത്മനിഷ്ഠയിലിരിക്കുന്നു. അവിടെ ക്ഷത്രധർമ്മവുമില്ല, സന്യാസധർമ്മവുമില്ല, ബ്രാഹ്മണധർമ്മവും അതിനും അതീതനായിരിക്കുന്നവരുണ്ട്. അത്യാശ്രമി അത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അവിടെ പറയുന്നത് എന്താണ്? യഥാത്മാനഹ സംയതേന്ദ്രിയാഹ അങ്ങനെ സർവഭൂത ഹിതേരതാഹ സർവേഷാം ഭൂതാനാം ഹിതേ ആനുകൂല്യരതാഹ അഹിംസകാഹ അഹിംസകന്മാരായിരിക്കുന്നു, അഹിംസാനിഷ്ഠയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന്. ഇനി ശ്രോതി നോക്കുക. ക്ഷീണകന്മഷാഹ പാപം നശിച്ചവരായ ഛിന്നദ്വൈതാഹ സംശയങ്ങളൊടുങ്ങിയവരായ യഥാത്മാനഹ യതിമാ സർവഭൂതഹിതേരഥാഹ സർവപ്രാണികളുടെയും ഹിതത്തിൽ രഥന്മാരായി ബ്രഹ്മനിർവാണം ലഭന്തേ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. ലഭന്തേ ബ്രഹ്മനിർവാണം വിഷയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതായതാത്മാനാ സർവഭൂതഹിതേരതാഃ കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിദോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം കിഞ്ച കാമക്രോധവിയുക്താനാം കാമശ്ചക്രോധശ്ച കാമക്രോധോ താഭ്യാം വിയുക്താനാം യതീനാം സന്യാസിനാം യതചേതസാം സംവേദാന്തക്കരണാനം. വീണ്ടും ആ വിഷയം തന്നെ വന്നു. കാമക്രോധവിയുക്താനം യതചേതസം ഇത് എത്രയോ തവണ മുമ്പ് വന്നു കഴിഞ്ഞ ഭാഗങ്ങളാണ്. വീണ്ടും ആവർത്തിക്കുന്നു. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാവർത്തിക്കുന്നത് ചിലർക്ക് വിരക്തിയുണ്ടാക്കും, വിരസതയുണ്ടാക്കും. ഒരേ കാര്യം തന്നെ വീണ്ടും പറയും. പക്ഷെ ഇതിന് നമ്മുടെ ആചാര്യന്മാർ പറയുന്ന മറുപടി എന്താണോ? ഇവിടെ പുനരുക്തിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറയുന്ന കാര്യം രണ്ടാമത് വീണ്ടും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കേട്ട കാര്യം നമ്മൾ രണ്ടാമത് വീണ്ടും കേൾക്കുന്നില്ല. അതാണ് അതിന്റെ പരമാർത്ഥം. രാഗദ്വേഷങ്ങൾ ഒഴിവാക്കണമെന്നൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു, എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ പുനരുക്തിയില്ല എന്നങ്ങനെ പറയും. ഒരിക്കൽ പറഞ്ഞത് വീണ്ടും പറയുന്നില്ല, ഒരിക്കൽ പറഞ്ഞത് വീണ്ടും കേൾക്കുന്നില്ല എന്നിങ്ങനെ പറയാൻ കഴിയുന്നത്. ആ ചിലരെ സംബന്ധിച്ച് വീണ്ടും കേൾക്കുന്നുണ്ടായിരിക്കും, വീണ്ടും പറയുന്നുണ്ടായിരിക്കും. പക്ഷെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ കേട്ടത് നമ്മൾ രണ്ടാമത് കേൾക്കുന്നില്ല. ആ അർത്ഥത്തിലാണ് പുനരുക്തിയില്ല എന്ന് പറയുന്നത്. ഒരിക്കൽ കുളിച്ച ഗംഗയിൽ രണ്ടാമത് നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് കുളിക്കുമ്പോൾ ആ ഗംഗയല്ല, അത് മാറിപ്പോയി. നമ്മൾ മുമ്പ് അങ്ങനെ ഒരാളോട് ചോദിക്കുന്നു, ആശ്രമത്തിൽ വന്നിട്ട് എത്ര കാലമായി? 15 വർഷമായി, 20 വർഷമായി, 10 വർഷമായി. അന്നു മുതൽ ഇന്ന് വരെ എന്തായിരുന്നു പണി? ഇത് തന്നെ പണി. ഇത് പറയുന്നു, കേൾക്കുന്നു, എന്താ പറയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. ഒന്ന് തന്നെ, അന്ന് പറഞ്ഞത് തന്നെ ഇന്നും പറയുന്നു, അന്ന് കേട്ടത് തന്നെ ഇന്നും കേൾക്കുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ല പറയേണ്ടതും കേൾക്കേണ്ടതും. അന്ന് കേട്ടതല്ല ഇന്ന് കേൾക്കേണ്ടത്. സത്സംഗവും അങ്ങനെയാണ്, ശ്രവണവും അങ്ങനെയാണ്. ഇന്ന് കേൾക്കുന്നത് ഇനി ഒരിക്കലും കേൾക്കാൻ പാടില്ല. ഇന്നലെ കേട്ടതായിരിക്കരുത് ഇന്ന് കേൾക്കുന്നത്. പുനരുക്തി വരാൻ പാടില്ല. പുനരുക്തി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പുരോഗതി ഇല്ലെന്നാണ്. എന്തുകൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശബ്ദം നമ്മുടെ അന്തഃകരണത്തിൽ ആശയങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ഇത് ഒരു ശ്രോതാവിനെ അവന്റെ അന്തരാത്മാവിനേക്ക് അടുപ്പിക്കുന്നതായിരിക്കും. അവനെ മുന്നോട്ട് നടത്തിക്കുന്നതായിരിക്കും. ഹിമാലയത്തിലേക്ക് പോകുന്നയാള് മുമ്പോട്ട് പോകുമ്പോൾ അയാൾ അനുനിമിഷം അയാളുടെ കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കാഴ്ച മാറത്തില്ല, ഒരേ കാഴ്ച തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് വിരസമായി തോന്നും, വണ്ടി വിടട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. എന്തുകൊണ്ട്? കാഴ്ചകൾ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ ആത്മീയ യാത്ര ഇതുപോലെയാണ്. പതിനേഴ് വർഷവും 20 വർഷവും ഒരേ കാഴ്ച തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? മുന്നോട്ട് നീങ്ങുന്നില്ല, വണ്ടി ഏതോ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. മുന്നോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഉള്ളിന്റെ ഉള്ളിലേക്കാണ് ഒരാൾ സഞ്ചരിക്കുന്നതെങ്കിൽ അയാളുടെ കാഴ്ചകൾ മാറിക്കൊണ്ടേയിരിക്കും. രാഗദ്വേഷ വിയുക്താനാം എന്ന് 10 കൊല്ലത്തിന് മുമ്പ് കേട്ടതായിരിക്കില്ല ഇന്ന് കേൾക്കുന്നത്. 10 കൊല്ലത്തിന് മുമ്പ് കേട്ടപ്പോൾ എന്താണോ അയാളുടെ ഉള്ളിൽ ഗ്രഹിച്ചത് അതല്ല ഇന്ന് ഗ്രഹിക്കുന്നത്. ഇന്നലെ ഗ്രഹിക്കുന്നതും ഇന്ന് ഗ്രഹിക്കുന്നതുമായിട്ട് ഒരു വ്യത്യാസമുണ്ടായിരുന്നു, ഒരു പുതുമ. ഓരോ നിമിഷത്തിലും അപ്പുതുമായ അനുഭവപ്പെടണം. അതാണ് പുരോഗതിയുടെ ലക്ഷണം. അതുകൊണ്ടാണ് പുനരുക്തി ഇല്ല എന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞതിനെയല്ല ഇന്ന് പറയുന്നത്, അന്ന് ബോധിപ്പിച്ചതിനെയല്ല ഇന്ന് ബോധിപ്പിക്കുന്നത്, അന്ന് ബോധിച്ചതല്ല അവൻ ഇന്ന് ബോധിക്കുന്നത്. വെളിച്ചം കൊണ്ട് വെളിച്ചം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് വരുന്നു? അവന്റെ കാഴ്ച തെളിഞ്ഞു വരുന്നു. വെളിച്ചം മങ്ങിയാൽ കാഴ്ചയുടെ തെളിവ് കുറവായിരിക്കും. അപ്പൊ സത്സംഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വെളിച്ചത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വയം അവന് അവന്റെ അന്തരാത്മാവിലേക്ക് സഞ്ചരിക്കാൻ കഴിയും, ഉള്ളിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ, സത്സംഗം ആന്തരികമായി മാറും, ബാഹ്യമായിട്ടാണ്. ഹിമാലയ തീർത്ഥാടനം പോലെ അത് കാഴ്ചകൾ മാറി മാറി മാറി വരണം. അപ്പൊ അർത്ഥത്തിന്റെ തലം, അറിവിന്റെ തലം വികസിച്ച് വികസിച്ച് വരണം ഉള്ളിൽ. അർത്ഥബോധം കൂടുതൽ വ്യക്തമായി വ്യക്തമായി വരണം. അത് ഒരുവൻ അവന്റെ അന്തരാത്മാവിലേക്ക് അടുക്കുമ്പോൾ അവന് മനസ്സിലാവും അർത്ഥവ്യാപ്തി അത് വികസിച്ചു വരുന്നതായിട്ട്. ആന്തരികമായ വികാസം അത് അനുഭവവേദ്യമാകണം. ഒരു ശബ്ദം നമ്മളെ ബോധിപ്പിക്കുന്ന അർത്ഥതലം അത് കൂടുതൽ വികസ്വരമാണ് ആവർത്തനം കൊണ്ട്. മാത്രമേ അതൊരു ശരിയായ തീർത്ഥാടനമാകത്തുള്ളൂ. അപ്പോൾ മാത്രമേ അതിനൊരു പുതുമ വരത്തുള്ളൂ. പുതുമ വരത്തക്ക രീതിയിൽ ഉള്ളു വികസിച്ചു കൊടുക്കണം. ഒരു ശബ്ദത്തിൻ്റെ അർത്ഥതലമെന്ന് പറയുന്നത് വളരെ ഗഹനമാണ്. ആദ്യ ശ്രവണത്തിൽ അത് ആവൃതമായി, അതിൻ്റെ ഒരു ഈഷദ് ദർശനം, ഒരു ചെറിയൊരു വെളിച്ചം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആവർത്തനമെന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഓരോ ആവരണങ്ങളായിട്ട് അനാവൃതമാകുന്നു. അത് ഉള്ളിൽ കൂടുതൽ കൂടുതൽ കൂടുതൽ പ്രകാശിച്ചു വരണം. രാഗദ്വേഷഭീക്തി എന്താണ്? ഈ രാഗദ്വേഷഭീക്തി കൊണ്ട് അതിനെ ബോധിപ്പിക്കുന്നതിലൂടെ നമ്മൾ ആർജിക്കേണ്ട എന്താണ്? പരമാം ശാന്തി, പരമമായ ശാന്തി. രാഗദ്വേഷവിയുക്തമായിരിക്കണം എന്ന് പറയുമ്പോൾ ആ രാഗദ്വേഷവിയുക്തിയെക്കുറിച്ച് നമ്മൾ ശ്രവിക്കുമ്പോൾ ആ ശ്രവണത്തിലൂടെ രാഗദ്വേഷവിയുക്തമായ ഒരു ആന്തരികമായ തലം, അതായത് ശാന്തിയുടെ ഒരു തലം, അത് അനുഭവവേദ്യമായി തീരുന്നു. അതാണ് ശ്രവണമെന്ന് പറയുന്നത്. വാക്ക് മനസ്സിനെ ആ ഒരു തലത്തിൽ കൊണ്ടെത്തിക്കണം. അതുകൊണ്ടാണ് ശബ്ദത്തിനെ കുറിച്ച് പറയുന്നത് അചിന്ത്യശക്തി. ശബ്ദത്തിന്റെ ശക്തി എന്ന് പറയുന്ന അചിന്ത്യമാണ്. അതുകൊണ്ടാണ് ചില അദ്വൈതാചാര്യന്മാർ പറയുന്നത് ഈ ശബ്ദത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാകുന്നു എന്നുകൂടി പറയുന്നവരുണ്ട്. ഇതം അന്ധത്തമകൃഷ്ണം ജായേത ഭുവനത്ര എന്ന് പറയുന്നതിന്റെ ആധ്യാത്മികമായ അർത്ഥം അതാണ്. ഈ ലോകം മുഴുവൻ അന്ധകാരമയമായിരിക്കുന്നു, ആർക്ക്? അജ്ഞന്മാർക്കല്ല. അവർ കാണുകയും കേൾക്കുകയും ചിരിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നു, പക്ഷെ എന്നാൽ അവൻ അന്ധകാരത്തിൽ നിന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ശബ്ദം അവന്റെ അന്ധകരണത്തെ ദീപ്തമാക്കുന്നില്ല. അങ്ങനെ ശബ്ദം നമ്മുടെ അന്ധകരണത്തെ ദീപ്തമാക്കുന്നതുകൊണ്ടാണ് അതിന് മഹാവാക്യം എന്നും മറ്റും പേരുന്നത്. സാധാരണ വാക്യമല്ല, മഹാവാക്യം. അങ്ങനെ അചിന്ത്യമായ ശക്തിയുള്ളതാണ് ശബ്ദമെന്നാണ് നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായം. ആ ശബ്ദശക്തിയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ശബ്ദശാസ്ത്രം വരെ നമ്മുടെ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. സത്സംഗം ചെയ്യുന്ന അതാണ്. ആ ശബ്ദം അതിൻ്റെ അർത്ഥത്തിൻ്റെ ആവരണങ്ങളെ നീക്കുന്നു. അത് ക്രമികമായിട്ടെങ്കിലും സംഭവിക്കുന്ന ഒരുവന്റെ അന്ധകരണത്തിൽ രാഗദ്വേഷ വീക്തി അത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ അവന്റെ മനസ്സ് ആ ശബ്ദത്തെ സ്വീകരിച്ച് അതിൻ്റെ പരമമായ അർത്ഥത്തെ വെളിപ്പെടുത്തണം. ഉള്ളിൽ അതിൻ്റെ ആവിഷ്കാരം സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നതാണ് ശ്രവണത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. അത് സംഭവിക്കുമ്പോൾ ഈ ആവരണ ഭംഗം ആന്തരികമായി സംഭവിക്കുമ്പോൾ ഓരോ സമയവും ശബ്ദാർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അന്ധകരണത്തിന്റെ പരിണാമം ഓരോ തവണയും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അവിടെ പുനരുക്തിയില്ല. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ശ്രവണം, മനനം, നിധിധ്യാസനം എന്നെല്ലാം പറയുന്നത് പരമാർത്ഥത്തിൽ ഏകകാലത്തിൽ തന്നെ സംഭവിക്കുക. ആറുമാസം മനനം, പിന്നെ ഒരാറുമാസം നിധ്യാസനം, പിന്നെ അതിനു മുമ്പ് ഒരാറുമാസം ശ്രമം, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഗീതയിൽ ഇത്രയും ശ്രമങ്ങൾ ശ്രവണത്തിന്, ഇത്രയും ശ്രമങ്ങൾ മനനത്തിന്, അങ്ങനെയില്ല. ഇതനുസ്യൂതമായി പ്രക്രിയ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ചില സാങ്കേതികത്വങ്ങളൊക്കെ ചില ആചാര്യന്മാർ പറയും, പക്ഷെ അതൊന്നും ആത്യന്തികമായിട്ടല്ല. ശ്രവണം കൊണ്ട് മനസ്സ്, അശ്രവണത്തെ സ്വീകരിക്കുന്ന മനസ്സ് ശ്രവണത്തെ സ്വീകരിച്ച് അവിടെ നിൽക്കാതെ അത് മനനത്തിലൂടെ അതിനെ സ്വാംശീകരിക്കുന്ന നിധ്യാസനത്തിലെത്തിച്ചേർന്നു. അപ്പൊ അവിടെ പുനരുക്തിയില്ല. സുഖം അക്ഷയം അശ്നതേ എന്ന് പലതവണ കേൾക്കുമ്പോൾ ഓരോ തവണയും അന്ധകരണം അസുഖത്തിലേക്ക് അടുക്കണം. അതാണ് ശരിയായ ശ്രമം. അതൊരാക ശ്രവണം കൊണ്ട് സാധിക്കണം. അപ്പൊ അവിടെ പുനരുക്തി വരുത്തുന്നു. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് യത ചേതസ. ഇവിടെ തന്നെ പറയുന്നു രാഗദ്വേഷ വിയുക്താന, രാഗദ്വേഷ വിയുക്തിയുടെ നേരത്തെ പറഞ്ഞല്ലോ പരമാം ശാന്തി. ആ പരമമായ ശാന്തിയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചേതസ്, അതാണ് യത ചേതസ്. അവിടെ യതനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രവണ മനന നിധിധ്യാസന രൂപത്തിലുള്ള യതനം അതാണ് അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്, ആണ് യത ചേതസ് എന്ന് പറയുന്നത്. വിശ്രമമില്ലാത്ത മനസ്സ് എന്നാണ് എന്റെ അർത്ഥം. അത് നിരന്തരം യത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ യത്നം തന്നെ അതിന് വിശ്രാന്തിയാണ്. പലരും ധരിക്കുന്നത് പോലെ മോക്ഷം പ്രാപിക്കുന്നതുവരെ ക്ലേശങ്ങൾ, മോക്ഷം പ്രാപിച്ചാൽ പിന്നെ സ്വത്വം. അതല്ല ഗീത പഠിപ്പിക്കുന്നു, ഭഗവാൻ പറയുന്നു. അങ്ങനെ ഒരു മാർഗത്തെ കുറിച്ചല്ല. മോക്ഷം പ്രാപിക്കുന്നതുവരെ ക്ലേശങ്ങളെല്ലാം സഹിക്കുക, മോക്ഷം പ്രാപിച്ചിട്ട് സുഖമാവുക, അതല്ല. ഈ മോക്ഷത്തെ പ്രാപിക്കുന്നതിനുള്ള ഒരു യത്നമുണ്ടല്ലോ, അത് സുഖമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മോക്ഷത്തെ പ്രാപിക്കുന്നതിനുള്ള യത്നം സുഖമാണ്. അപ്പൊ പിന്നെ മോക്ഷത്തിന്റെ കാര്യം പറയാനുണ്ടല്ലോ. മാർഗവും ലക്ഷ്യവും ഇവിടെ രണ്ടല്ല, ആത്യന്തികമായിട്ട് ആ ലക്ഷ്യത്തിൻ്റെ ആ ലക്ഷ്യത്തിലുള്ളതായ സുഖവും സ്വച്ഛതയും എല്ലാം മാർഗത്തിനുണ്ടാവും. അതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞത്. എന്താണോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു സാധകന് സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്ന ഒരു സിദ്ധന്റെ അനുഭൂതി മാത്രമല്ല, ഒരു സാധകന്റെ സാധനയും കൂടെയാണത്. അങ്ങനെ വരുമ്പോൾ ഈ രാഗദ്വേഷ വിയുക്തി, അതിൻ്റെ ചിത്തസമാധാനം, ഇതെല്ലാം സാധകനും കാണും. കണ്ടില്ലെങ്കിൽ അയാൾക്കത് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത് യഥചേതസ, എൻ്റെ ആന്തരികമായ താല്പര്യം അതാണ്. അത് ശരിയായ വഴിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്ന വഴിക്ക് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം പുരോഗമിക്കുന്നതായിരിക്കും. ഈ തത്വചിന്തയും ശ്രവണവും തമ്മിൽ വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ തത്വചിന്ത എന്ന് പറയുന്ന നല്ല ശ്രവണം. തത്വചിന്ത എന്ന് പറയുന്നത് കണക്കും സയൻസും പഠിക്കുന്ന പോലെയുള്ളൂ. ഒരു വിഷയത്തിന്റെ താത്വികമായ വിശകലനം, അങ്ങനെ കേവലം താത്വികമായ ഒരു വിശകലനമല്ല ശ്രവണത്തിൽ നടക്കുന്നു. ശ്രവണം എന്ന് പറയുന്നത് തത്വത്തിന്റെ വിശകലനമല്ല, പിന്നെന്താണത്? അത് തത്വത്തിന്റെ അനുസന്ധാനമാണ്. ശ്രവണത്തിലയാൾ ആ തത്വത്തെ സ്വാംശീകരിക്കുകയാണ്, അതിനെ വിശകലനം ചെയ്ത് ഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. അയാൾ പഠിക്കുകയല്ല, അയാൾ പഠിതാവല്ല, മറിച്ച് ശ്രോതാവാണ്. കാരണം അവിടെ വസ്തുനിഷ്ഠമായ അറിവിനെ ആർജിക്കുകയല്ല ചെയ്യുന്നു, മറിച്ച് ആത്മനിഷ്ഠമായ അറിവിനെ ആവിഷ്കരിക്കുക ചെയ്യുന്നു. ആ ബോധത്തിലാണ് നമ്മൾ തത്വശ്രവണം ചെയ്യുന്നത്. അവിടെ അയാൾ എന്ത് ചെയ്യുന്നു? ബഹിർമുഖനായി വിഷയത്തെക്കുറിച്ചുള്ള വ്യുത്പത്തി ഉണ്ടാക്കിയല്ല, അന്തർമുഖനായി ആത്മാവിലേക്ക് അടുക്കുക ചെയ്യുന്നു. അതുകൊണ്ട് രാഗദ്വേഷ വിയുക്തി എന്ന് പറയുമ്പോൾ, ശ്രവിക്കുമ്പോൾ അയാൾ ആന്തരികമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ രാഗദ്വേഷ വിയുക്തിയുടെ ശാന്തി അയാൾക്കുള്ളിൽ അനുഭവപ്പെടണം. അവിടെ ശ്രവണമാണ് നിധ്യാസനങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു. അതിന് അയാളുടെ മനസ്സെന്തായിരിക്കണം? യഥചേതസാം, അവനാണ് യതി. കഷായം ധരിച്ചവനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യഥചേതസായിരിക്കുക, സാധാരണ ഒരു മനുഷ്യനാണ്. അവൻ പരിശ്രമിച്ചാൽ ആ പരിശ്രമം അവനെ ക്ഷീണിപ്പിക്കും, അവനെ തളർത്തും, പിന്നെ അവന് വിശ്രമം ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള ഒരു പരിശ്രമത്തെക്കുറിച്ചും പിന്നെ വരുന്ന വിശ്രമത്തെക്കുറിച്ചും തന്നെ ഇവിടെ പറയും. യതിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചേതസ്സിന്റെ യതനം എന്ന് പറയുന്നത് തന്നെയാണ് അയാളുടെ വിശ്രാന്തി. രണ്ടും രണ്ടല്ല. അതായത് ആത്മാനുസന്ധാനം തന്നെയാണ് അയാളുടെ വിശ്രാന്തി എന്ന് പറയുന്നത്. ആ വിശ്രാന്തിയിൽ അയാൾ പരമമായ ധന്യതയാണ് അയാൾ നേടുന്നത്, പരമമായ ചാരിതാർത്ഥ്യമാണ് നേടുന്നത്. അയാൾ കൃതകൃത്യനായിത്തീരുന്നു. അങ്ങനെയുള്ള യതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അഭിതോ ബ്രഹ്മനിർവാണം അടുത്ത് പറയുന്നു. യഥചേതസാം സംയത അന്തക്കരണാനം. ആ സംയമനം എന്നൊക്കെ പറയുന്നതിന്റെ ആന്തരികമായ താല്പര്യം അതാണ് പറയുന്നത്. അവന് അഭിതോ ബ്രഹ്മനിർവാണം, ഉഭയദ ബ്രഹ്മനിർവാണം, ജീവതാം മൃതാനാമിച്ച ബ്രഹ്മനിർവാണം. അവനെ സംബന്ധിച്ച് ജീവനവും മരണവും തമ്മിൽ വ്യത്യാസമില്ല. അവനെ സംബന്ധിച്ച് കർമ്മത്യാഗവും കർമാനുഷ്ഠാനവും തമ്മിൽ വ്യത്യാസമില്ല. കർമ്മം, കർമ്മത്തിന്റെ ഉപകരണങ്ങൾ ഇതൊക്കെ ത്യജിക്കുന്നതാണ് മരണം. കർമ്മത്തിന്റെ ഉപകരണങ്ങൾ എന്താണ്? ശരീരം, കരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെയാണ്. കർമ്മ ഉപകരണങ്ങളെ ജീവൻ ഉപേക്ഷിക്കുന്നു, അത് മരണം സംഭവിക്കുന്നു. കർമ്മ ഉപകരണങ്ങളെ ആ ജീവൻ കൈകാര്യം ചെയ്യുന്നു. ജീവിതം രണ്ടിടത്തും അവനെന്താണ്? ബ്രഹ്മനിർവാണം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവന്റെ യതനത്തിനും വിശ്രാന്തിയാണ്. അവന് പരിശ്രമിച്ചിട്ട് വിശ്രമിക്കുകയല്ല, അതാണ് ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത്. ആ ബ്രഹ്മനിർവാണ വർത്തതേ മോക്ഷവർത്തതേ വിദിതാത്മന വിദതോ ജ്ഞാതാത്മാഷാം തേ വിദിതാത്മാന തേഷാം. പക്ഷേ അതിനുള്ള യോഗ്യത എന്താണ്? അവൻ വിദിതാത്മാവായിരിക്കുന്നു, സ്വസ്വരൂപത്തിന് അവൻ ഉണർന്നിരിക്കുന്നു. അതാണ് നേരെ മഹാജാഗ്രതത്തിന് പ്രാപിച്ചിരിക്കുന്നു. അതാണ് വിദ്യതാത്മാവെന്ന് പറയുന്നത്, ഉള്ളുണർന്നവൻ. ആ ഉണർവിലിരിക്കുന്നു. ആ ഉണർവിൽ അവൻ വെറുതെ ഇരിക്കുകയല്ല. അതുകൊണ്ടാണ് അഭിത എന്ന് പറഞ്ഞത്. അവനെ സംബന്ധിച്ച് ജീവിതവും മരണവും തമ്മിൽ വ്യത്യാസമില്ല, സമാധിയും ഉത്ഥാനവും തമ്മിൽ വ്യത്യാസമില്ല. ഉത്ഥാനം എന്ന് പറയും സമാധിയിൽ നിന്നും നടന്നു വരുന്നു, ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അഭിത ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ വിരുദ്ധ കോടികളായി ഇതിനെയൊക്കെ സങ്കല്പിക്കുന്നുണ്ടോ, രണ്ടിടത്തും അവൻ ഒരുപോലെ തന്നെയാണ് അനുഭവം. ബ്രഹ്മനിർവാണം കണ്ണടച്ചിരുന്നാലും ബ്രഹ്മനിർവാണം തന്നെ, കണ്ണ് തുറന്നിരുന്നാലും ബ്രഹ്മനിർവാണം തന്നെ. അവൻ സുഷുപ്തിയിലായാലും അവന് ബ്രഹ്മനിർവാണം തന്നെ, ജാഗ്രതയിലായാലും ബ്രഹ്മനിർവാണം തന്നെ. അവൻ സ്വസ്ഥനായി ഒരിടത്തിരുന്ന് പ്രവൃത്തികളെല്ലാം വിട്ടിരുന്നാലും ബ്രഹ്മനിർവാണം തന്നെ. അവൻ എല്ലാ പ്രവൃത്തിയിൽ മുഴുകിയിരുന്നാലും ബ്രഹ്മനിർവാണം തന്നെ. അഭിത ഉഭയത. ജീവിതത്തിൽ നമ്മൾ ദ്വന്ദ്വാത്മകമായി പരസ്പര വിരുദ്ധങ്ങളായി എന്തൊക്കെ കാണുന്നുണ്ടോ, ഇരുട്ടും വെളിച്ചവും പോലെ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ജീവൻ നിലനിൽക്കുന്നത് ബ്രഹ്മനിർവാണത്തിലാണ്. സമ്യക് ദർശനം, അതാണ് സമ്യക് ദർശിത്വം. ഇത്യർത്ഥ, അതാണ് അതിന്റെ താല്പര്യം. ഇനി ആ ശ്ലോകത്ത് നോക്കുക. കാമക്രോധവിയുക്താന, കാമക്രോധവിയുക്തന്മാരും യഥചേതസ്സുകളും വിദിതാത്മന, വിദിതാത്മാനുമായ യതീന, യതിമാർക്ക് അഭിത ബ്രഹ്മനിർവാണം വർത്തതേ. ഉഭേദ, എല്ലാ വിദുദ്ധ ധനങ്ങളിലും അയാൾ ബ്രഹ്മനിർവാണത്തിൽ വർത്തിക്കുന്നു. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം.